ഈ പുസ്തകമാണ് എല്ലാവരുടെ കയ്യിലും ഉള്ളത്. ഇത് ധാതു എടുക്കണം. 970 970 ധാതു. ഗുപ്പ ഗോപനെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഗുപ്പ ഗോപനെ തിജ നിശാലേ മാനപൂജായാം ബധ ബന്ധനെ. 1, 2, 3, 4 നാല് ധാതുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗുപ്പ് ഗോപനെ, ഗോപനെന്ന് പറഞ്ഞ രക്ഷണം. തിജ നിശാനം മൂർച്ച കൂട്ടുക എന്നുള്ള അർത്ഥം. മാനപൂജായ ബദ്ധബന്ധനെ, അവിടെ വരുന്ന ഗുപ്തിസ്കിദ്ധ്യസൻ, ഗുപ്പ് തിജ് കിത്ത് മൂന്ന് ധാതുക്കൾ, അതിന് ഗുപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഗുപ്പ് ഗോപനെ രക്ഷിക്കുക എന്നുള്ള അർത്ഥത്തിൽ. തിജ് ഇതിലെ പേജ് നമ്പർ 230. തിജ് നിശാനെ അതിവിടെ വന്നിട്ടുണ്ട്. തിജ് പിന്നെ വരുന്ന കിത്ത് ധാതുവാണ്. കിത്ത് നിവാസി എന്ന് പറയുന്ന ധാതു കുറച്ചുകൂടി മുമ്പോട്ട് പോകണം. അതായിരുന്നു 235 പേജില് പരസ്യയുഗം തുടരും. അവിടെ നിന്ന് മുമ്പോട്ട് പോകണം. അവിടെ വന്നു കഴിഞ്ഞാൽ കീത്ത് 993 ധാതു. കീത്ത നിവാസി അവിടെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. കീത്ത നിവാസി രോഗ അപനയനേച്ച 242 പേജാണ്. അപ്പോൾ അതിവിടുത്തെ മൂന്ന് ധാതുക്കൾ ഗുപ്പ് തിജ് കിത്ത്, ഈ മൂന്ന് ധാതുക്കളിൽ രണ്ടെണ്ണം ഇവിടെ വരുന്ന അനദാത്തേത്താണ്. അശ്വമി കിത്ത് നിവാസി എന്ന് പറയുന്ന പരസ്മേത ധാതുവാണ്. അതുകൊണ്ടവിടെ പരസ്മീപത്തിനഹ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നു. ഇത് മറിക്കാനും പാടാണല്ലോ. ഇത് മര്യാദയ്ക്ക് ബൈൻഡ് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ എന്ത് സൗകര്യം വരും? അധ പരസ്മീപതിനഹ എന്ന് പറഞ്ഞാണ്235 പേജിൽ അധപരസ്യവേദന അന്യശുദ്ധ അവ്യക്ത എന്ന് തുടങ്ങി അവിടെ നിന്ന് മുമ്പോട്ട് പോയി 242 പേജിലാണ് വരുന്നത്. കിത നിവാസി രോഗാപനയനേച്ച് ഏത് ഈ പേജ് നമ്പർ വ്യത്യാസമില്ലല്ലോ. ഉണ്ടാ ഇത് ബാലമനോരമയാണ്. ആ രണ്ടും കൂടെ ഉള്ള പുസ്തകം വേണം. ബാലമനോരമയും തത്വബോധനയുമുള്ള പുസ്തകം ആണെങ്കിൽ പേജ് നമ്പർ വ്യത്യാസം വരത്തില്ല. ഉണ്ടാ ഉണ്ടല്ലേ. അത് ഞാൻ പറഞ്ഞില്ലേ ഇതെല്ലാവരുടെയും വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ. എങ്ങനെ എങ്ങനെ കിട്ടിയില്ല ഇത്? പിന്നെ ഇതെങ്ങനെ വന്നൂടെ? എങ്ങനെ നാല് ഭാഗമായിട്ടുള്ള പുസ്തകം, അതിലാണ് ഇത്, അതിന്റെ അടുത്താണ് ഇതെന്ന്. ഇത് ഇതിന്റെ ഇതെല്ലാവരുടെയും വേണം. ഞാൻ വേണമെന്ന് പറഞ്ഞു, കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഞാനാണോ ഉത്തരവാദി? ആർക്ക്? അവരുടെ ഇരിക്കുന്ന പുതിയ പുസ്തകം ഇതല്ല, അവരുടെ ഇരിക്കുന്ന പുതിയ പുസ്തകമാണ് ഒരാളുടെ. ഈ പുസ്തകം സംഘടിപ്പിക്കേണ്ടത് നിങ്ങളുടെ ജോലിയാണ്, എന്റെ കയ്യിലില്ല ഇത്. അങ്ങനെ സൂത്രമ്പ വായിച്ചല്ലോ, ഗുപ്തിച് കിദ്ഭ്യസൻ, അതിനകത്തില്ലേ? കണ്ടോ? അതാ സൂത്രത്തിന്റെ നമ്പർ വേണമെങ്കിലും പറഞ്ഞോ, 23 93 സൂത്രത്തിന്റെ നമ്പർ 2393 സൂത്ര നമ്പർ. ധാതുവിന്റെ നമ്പർ പറഞ്ഞല്ലോ, ധാതുവിന്റെ നമ്പർ മതിയല്ലോ. ഏത് ആ ധാതുവിന്റെ നമ്പർ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാണ്. അത് കണ്ടുപിടിക്കണം. ഇനി നിങ്ങളുടെ കയ്യിൽ ആരെങ്കിലും പുസ്തകം ഉണ്ടെങ്കിൽ കൊണ്ടുവരുന്നവരെ ഞാനിവിടെ പ്രതീക്ഷിച്ചിരിക്കാം, എനിക്ക് പ്രശ്നമില്ല. അപ്പോൾ ഇവിടെ ഗുപ് ഗോപനെ തിജ നിശാനെ മാന പൂജായാം ബധ ബന്ധന, ഇത്രയും ധാതുക്കളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ ഗുപ് തിജ് കിദ്ഭ്യസൻ, ഈ സൂത്രം എന്ന് പറയുന്നത് 3 1 5 മൂന്നാം അധ്യായത്തിലാണ് ധാത്വധികാരം വരുന്നത്. ധാതോഹ കർമ്മണ സമാന കടത്തലാദിച്ഛായാമ്പ, അത് കഴിഞ്ഞ് ധാതുരേഖ ചോലാദി ക്രിയാസംഹാരയും, അവിടെ നിന്ന് അങ്ങോട്ടാണ് ധാത്വധികാരം തുടങ്ങുന്നത്. അതിനു മുമ്പ് ഇവിടെ ധാത്വധികാരം വന്നിട്ടില്ല. ഈ സംവിധിക്കുന്നത് ധാത്വധികാരത്തിലല്ല, ധാത്വധികാരത്തിലല്ല സംവിധിച്ചാൽ എന്താ എന്റെ പ്രത്യേകത? ആർദ്ധാതു സംജ്ഞ വരത്തില്ല. ധാതു രീതി വിധ ധാതു അധികാരത്തിൽ വിധിച്ചാലേ ആർദ്ധാതു സംജ്ഞ വരും. ആർദ്ധാതു സംജ്ഞ വരാത്തതുകൊണ്ട് ഇവിടെ സംവിധിച്ചു കഴിഞ്ഞാൽ ഞാൻ 8 വരത്തില്ല. സർവധാതു ആർദ്ധാതിയോ ഗുണം വരത്തില്ല. 8 വരുന്ന സൂത്രമാണ്, അതും വരത്തില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. അതാണ് നേരത്തെ ധാതുധികാരത്തിന് മുമ്പ് കൊണ്ടുവന്ന് ഇവിടെ സന്നി വിധിച്ചത്. പുസ്തകമുള്ളവര് സൂത്രം കണ്ടുപിടിച്ചിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ലാത്തവർ എന്റെ വായി നോക്കിയിരിക്കുക, വേറെ വഴിയില്ല. അടുത്ത സൂത്രം വരുന്നത് മാൻ വധ ബധയാണ്. ബധ എന്ന് എഴുതിയിരിക്കുന്നു. ബധ ദാൻ ശാൻഭ്യോ ദീർഘസ്ഥ ആഭ്യാസ മാൻ ബധ ദാൻ ശാൻഭ്യോ ദീർഘസ്ഥ ആഭ്യാസസ്യ, അഭ്യാസസ്യല്ല ആഭ്യാസസ്യ എന്ന് സവർണദീർഘം എന്നുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. അപ്പോ ഗുപ്പ് തിജ് കിത്ത് ഇതിൽ നിന്ന് സന്നി വിധിക്കുകയാണ്. അസമയം ഈ സൂത്രം എന്താ പറയുന്നത്? സൂത്രദ്വയോക്തിഭ്യ സനുസ്യാദ്, അതിനാദ്യം പറയുന്നത് ഈ സൂത്രങ്ങളിൽ നിന്നും ഈ സൂത്രദ്വയോക്തമായത് എന്താണ്? ധാതുക്കൾ. ഏത് സൂത്രദ്വയം? ഗുപ്തിച് കിത്, മൂന്ന് ധാതുക്കളും, പിന്നെ മാൻ ബധ ദാൻ ശാൻ ശാൻഭ്യോ. ഈ ധാതുക്കളിൽ നിന്നും എന്തു വരുന്നു? സന്ന് വരുന്നു. നേരത്തെ വിധിച്ചിട്ടുണ്ട്, ഇത് ആറാമത്തെ സൂത്രമാണ്, ഇതിൽ നിന്ന് സന്ന് വരും. മാനാദീനാം അഭ്യാസ ഇകാരസ്യ ദീർഘസ്യ ഈ മാൻ ബധു ദാൻസാൻ ഈ ധാതുക്കളുടെ അഭ്യാസ ഇകാരത്തിന് ദീർഘം വരും. സന്ധി വിധിക്കുന്നതോടൊപ്പം അതും വിധിക്കുകയാണ്. അതായത് സൂത്രത്തിൽ ആഭ്യാസസ്യ എന്ന് പറഞ്ഞു, അഭ്യാസസ്യ വികാര ആഭ്യാസ വികാരാർത്ഥത്തിൽ അൺപ്രത്യം ഒന്നാണ്. അഭ്യാസത്തിന്റെ വികാരത്തിനാണ് എന്ത് പറയുന്നത്? ആഭ്യാസം. അപ്പൊ അഭ്യാസത്തിന്റെ വികാരം എന്ന് പറഞ്ഞാൽ അഭ്യാസത്തിൽ വരുന്ന എന്തെങ്കിലും മാറ്റങ്ങൾ. അഭ്യാസത്തിന് സന്ന് വന്നു കഴിഞ്ഞാൽ ഏ സൂത്രം പ്രവർത്തിക്കുന്നു? സന്യത ഇത്തും വരും. അതിന് ആഭ്യാസം എന്ന് പറയാം. അഭ്യാസം എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം? അഭ്യാസ വികാരം. അവിടെ ഈ സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് മാന ബധ ദാൻ. അതിൽ നോക്കാം, മാനപൂജായം ഇവിടെ വന്നു കഴിഞ്ഞു. ബധ ബന്ധനെ അതുകൊണ്ട്. പിന്നെ വരുന്ന രണ്ട് സൂത്ര ധാതുക്കളാണ് ദാനിശാൻ. അത് നേരത്തെ പറഞ്ഞ കിത ധാതുവിന്റെ അടുത്ത് കിടപ്പുണ്ട്. കിത കണ്ടോ? കിത ധാതു കണ്ടവരുണ്ടോ? 993 ധാതു നമ്പരാണ് പറയുന്നത്. കിത നിവാസേ രോഗ അപനയനേച്ച ചികിത്സതി സംശയെ പ്രായേണ വിപൂർവ വിചികിത്സാതു സംശയ അമര അസ്യാനുദാർത്ഥ്യത്വം ആശ്രിത്യ ചികിത്സത ഇത്യാദി ക്വചിത് ഉദാജഹാര നിവാസേ ദുഃഖേതയതി. അതൊന്നും നോക്കിപ്പോ ആവശ്യമില്ല, അത് കഴിഞ്ഞു നോക്കുക. ദാനഖണ്ഡനെ ശാന തേജനെ, ഇത് പുസ്തകമുള്ളവർ കണ്ടുപിടിച്ചെങ്കിൽ സൗകര്യമായിരിക്കും. ആ പുസ്തകത്തിൽ ഇല്ലെന്ന. പിന്നെന്തോ ദാന ഖണ്ഡനെ ശാന തേജനെ, രണ്ട് ധാതുക്കൾ. അപ്പൊ ഈ രണ്ട് ധാതുക്കളെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ മാൻ ബധ ആഭ്യാസസ്. ഇപ്പൊ ചുരുക്കത്തിൽ ഇതിൽ നിന്നെല്ലാം എന്ത് വരുന്നു? സൻ വരുന്നു. എന്നുവെച്ചാൽ ഗുപഗോപനെ തിജ നിശാനെ മാനപൂജായ ബധബന്ധനെ ഇത്രയിൽ നിന്നും സന്ന് വരുന്നു എന്നർത്ഥം. കൂടാതെ ഗുപ്പ് തിജ് കിട്ട്, അല്ല ഗുപ്പും തിജും ഇവിടെ തന്നെ ഉണ്ട്. അനന്താത്തേത്തുകൾ കിത്തെന്ന് പറയുന്നു. പരസ്മിത ധാതുവാണ് ഇനി വരുന്നുണ്ട്. കിത നിവാസേ മാൻമഥ എന്ന് പറയുന്ന രണ്ട് ധാതുക്കൾ ഇവിടെ വന്നു. അനന്താത്തേത്ത് ദാനശാനും പരസ്മിത ധാതുക്കളാണ്. ദാനു ഖണ്ഡനെ ശാന തേജനെ. ഇപ്പൊ എല്ലാ ധാതുക്കളും ക്ലിയറായി, ക്ലിയറായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ നിന്നല്ല എന്ത് വരുന്നു? സന്ന് വരുന്നു. ഇത് സന്നന്ത പ്രകരണമല്ല, അത് ശ്രദ്ധിക്കണം. ഇത് ഏതാണോ? ബുവാദിയാണോ? ഇവിടെ ബുവാദി തന്നെയാണ് ഈ ധാതുക്കൾ വരുന്നത്. ഇതിൽ നിന്നല്ല സന്ന് വരുന്നു. ഇവിടെ സന്ന് വരുന്നതിലല്ല, സന്ന് വരുന്നതിന്റെ അർത്ഥങ്ങളിലാണ് പ്രത്യേകത. അതാണ് അടുത്ത് വരുന്ന വാർത്തയും കൂടെ. ഗുബേർ നിന്ദായാം, ഗുബുധാതുവിൽ നിന്ന് നിന്ദ അർത്ഥത്തിലാണ് സന്ന് വരുന്നത്. വെറുതെ അങ്ങ് വരികയല്ല. ഗുബുധാതുവിനും കൂടെ അർത്ഥമുണ്ട്. എന്താണ്? ഗോപനൻ രക്ഷണം. ആ അർത്ഥത്തിലല്ല വരുന്നത്. ആ അർത്ഥത്തിനൂടെ കാര്യമൊന്നുമില്ല. പിന്നെയോ നിന്ദർത്ഥത്തിലാണ് സന്ന് വരുന്നത്. തിജഹേക്ഷമായ, തിജധാതുവിനോട് നിശാനം തീഷ്ണീകരണം എന്നുള്ള അർത്ഥമുണ്ട്. പക്ഷെ സന്ന് വരുന്ന അർത്ഥത്തിലല്ല, പിന്നെയോ ക്ഷമാർത്ഥത്തിലാണ്. കിതേർ വ്യാധി പ്രതികാരേ നിഗ്രഹേ അപനയനെ നാശനെ സംശയിച്ച കിത് ധാതുവിന്റെ അർത്ഥം അവിടെ പറഞ്ഞു എന്താണ്? കിത നിവാസേ രോഗ അപനയനെ ച സംശയത്തിനും വരും, പക്ഷെ വിപൂർവ്വം വരും. വിചികിത്സ തു സംശയ, അങ്ങനെയും വരാം. പക്ഷെ ഇവിടെ സന്ന് വരുന്ന ഏതൊക്കെ അർത്ഥത്തിൽ? വ്യാധിപ്രതികാരം, നിഗ്രഹം, അപനയനം, നാശനം, സംശയം. മാനേർ ജിജ്ഞാസായാം, ശരിക്കും വൃത്തി മാനേർ വിചാരെന്നാണ്. മാനേർ വിചാരേ, അതുകൊണ്ട് ഇവിടെ ജിജ്ഞാസ എന്ന് പറഞ്ഞിരിക്കുന്നതിനും അർത്ഥം എന്താണോ? ജിജ്ഞാസ എന്ന് വെച്ചാൽ വിചാരം എന്നാണ് ഇവിടുത്തെ അർത്ഥം. അപ്പോൾ നമ്മൾ അർത്ഥം മനസ്സിലാക്കണം എന്താണ്? മാനേർ വിചാരേ, ജിജ്ഞാസ എന്നല്ല. അടുത്ത് ബദ്ധേ ചിത്തവികാരേ, ബദ്ധേ ചിത്തവികാരേ, ചിത്തവികാരം, ചിത്തത്തിന്റെ വികാരം, നല്ല വികാരമല്ല, വളരെ മോശമായ വികാരമാണ്. ഇതൊക്കെ ഉദാഹരണത്തിൽ നമുക്ക് വ്യക്തമാവും. ഇപ്പൊ ഒരുപാട് ചിന്തിച്ച് തലയൊന്നും അരി ചൂടാക്കി കളയരുത്. ഉദാഹരണം വരുമ്പോ എല്ലാം വ്യക്തമാവും. ബദ്ധേ ചിത്തവികാരം. ദാനേരാർജവേ, അധികം പ്രയോഗത്തിൽ വരുന്നതല്ല, എന്നാലും ആർജവാർത്ഥത്തിലാണ് ദാനധാതുവിൽ നിന്ന് വരുന്നത്. ദാനധാതുവിന്റെ അർത്ഥം എന്താണ്? അങ്ങനെ പറയുമെന്ന് എനിക്കറിയാം, പറഞ്ഞില്ലെങ്കിൽ അതിശയം. ഖണ്ഡനയാണ്, പക്ഷെ അതുമായിട്ട് ഇവിടെ ഒരു ബന്ധമില്ല. ഈ പറഞ്ഞിരിക്കുന്ന ഈ ധാതുക്കളുടെ അർത്ഥമായിട്ട് ഒരു ബന്ധമില്ല, കാരണം മാനപൂജായ ആണ്. പക്ഷെ ഇവിടെ സന്ന് വരുന്ന ഏതർത്ഥത്തിൽ എന്ന് പറയാമെന്ന് എനിക്കറിയാം. വിചാരേ, അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്. അങ്ങനെ ബദ്ധ ചിത് ബദ്ധതാവിന്റെ അർത്ഥം അറിയാം, എന്താണോ ബന്ധനം. പക്ഷെ ഇവിടെ സംവരുന്നതോ ചിത്തവികാരത്തിൽ. ശാനേർ നിശാനെ, ശാനധാതുവിന്റെ അർത്ഥം തേജൻ. അവിടെ മാത്രം വലിയ വ്യത്യാസമില്ല. തിജ്വധാതുവിന്റെ അർത്ഥം എന്താണ്? നിശാനം. പക്ഷെ അവിടെ അർത്ഥം മാറുന്നു, എന്താണ്? ക്ഷമ. അപ്പോ ഇവിടെ ഭൂവാദി ഗണത്തിൽ പഠിച്ചിരിക്കുന്ന ധാത്വർത്ഥത്തിലല്ല ഇവിടെ സന്മരുന്നു. അപ്പൊ ഇത്രയും ധാതുക്കളിൽ നിന്നും എന്തുവരുന്നു? സന്ന് വരുന്നു. അതില് ഉദാഹരണം വരുമ്പോ മനസ്സിലാവും, വ്യത്യാസമൊന്നുമില്ല. സനാദ്യം ധാതു ധാതുത്വം, സന്ന് വന്നു കഴിഞ്ഞാൽ എന്ത് വരും? ധാതുസഞ്ജ വന്നു കഴിഞ്ഞാൽ സന്യംഗോഹോ, അടുത്ത സൂത്രം സന്നന്തസ്യ എങ്ങന്തസ്യ പ്രഥമസ്യ ചോദ്യസ്ഥ അജാദ്യസ്തു ദ്വിതീയസ്യ. നിങ്ങൾ പഠിച്ചിട്ടുള്ളതുകൊണ്ട് അത് വിശദീകരിക്കേണ്ട കാര്യം ഇല്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അറിയാമല്ലോ എന്റെ അർത്ഥം. അപ്പൊ ആദ്യത്തെ ധാതു ഏതാണ് ഇവിടെ? ഗുപ് ഗോപനെ. ഗുപ്പിൽ നിന്ന് സന്ന് വന്നു, ഗുപ് സന്ന്. ഇവിടെ ധാത്വധികാരം അല്ലാത്തതുകൊണ്ട് സന്നൻ ആർദ്രസഞ്ജയില്ല, എട്ട് പോലെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. ഗുപ് സന്നിരിക്കുന്നു. എന്ത് വരുന്നു അടുത്ത സൂത്രം? സന്നങ്ങ പ്രകാരം ദത്തം വന്ന എങ്ങനെ വരും? ദിത്വം വരുമ്പോ എങ്ങനെ വരുന്നു? വന്നില്ലേ? ദ്വിത്വം വരുമ്പോ എങ്ങനെയാണ് വരുന്നത്? ദ്വിത്വം വരുമ്പോ എങ്ങനെ വരുന്നു? ദ്വിത്വം വരുമ്പോഴുള്ള രൂപം അങ്ങ് പറഞ്ഞാ മതി, വ്യാഖ്യാനമൊന്നും വേണ്ട. ദ്വിത്വം വന്നാ എങ്ങനെയായിരിക്കും? ഗുപ്പിൽ നിന്ന് സൻ വന്നു, ദ്വിത്വം വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ദ്വിത്വം വന്നാ ജുഗുപ്പെന്ന് വരൂ. വ്യാഖ്യാനം അല്ല ഞാൻ ചോദിക്കുന്നത്, എങ്ങനെ രൂപം വരുമെന്നാണ്. അത് ഞാൻ പറഞ്ഞത്, രൂപം എങ്ങനെ വരുമെന്ന് പറഞ്ഞാൽ മതി എന്ന്. വ്യാഖ്യാനിക്കാൻ പറഞ്ഞില്ലല്ലോ, നിങ്ങൾ പഠിച്ചതായതുകൊണ്ട്. അല്ലെങ്കിൽ ഞാൻ വ്യാഖ്യാനിച്ചത്, അറിയാൻ വയ്യെങ്കിൽ അഭ്യാസം കാണിക്കരുത്. അറിയാൻ വയ്യെങ്കിൽ അഭ്യാസം കാണിച്ചിട്ട് കാര്യം. എങ്ങനെ ദത്തും ഒന്നും പറയുക, പഠിച്ചതാണ്. ഗുപ്പ് ഗുപ്പ് എന്ന് മാത്രം മതിയോ? സൻ അത് പറയണം. ദത്തും അങ്ങനെ ഒന്നെന്ന് വെച്ചാൽ അതല്ലേ പറയണ്ട. അഭ്യാസം വന്ന അഭ്യാസ കാര്യങ്ങൾ വരും. അഭ്യാസത്തിൽ എന്ത് വരുന്നു? കോച്ചു വേണോ? പിന്നെ സൂത്രം പറഞ്ഞാ മതി. ഫലാതിശേഷ. അപ്പൊ എങ്ങനെയായി? അഭ്യാസകാര്യം. പിന്നെ എന്ത് വരുന്ന അഭ്യാസത്തിന്? ചർച്ച. കോസ്റ്റു ചർച്ച. അങ്ങനെ ഒരു സൂത്രം ഉണ്ടോ? ചർച്ച എന്നൊരു സൂത്രം ഞാൻ പഠിച്ചിട്ടില്ല. നിങ്ങളെവിടുന്ന് പഠിച്ചു? അഭ്യാസ ചർച്ച എന്ന് പറയുന്നൊരു സൂത്രമുണ്ട്. അതുകൂടെ വരുമോ? വരില്ലേ? അതെന്താ വരാത്ത? വരില്ല എന്ന് ഇത്ര ഉറപ്പിച്ചെങ്ങനെ പറയുന്നു? വരും. വന്നു കഴിഞ്ഞാ എന്ത് വരും? രൂപം അങ്ങനെ വരുമെന്ന് ചോദിക്കുന്നു. അപ്പൊ ജുഗുപ് സ അഭ്യാസങ്ങളൊന്നും കാണിക്കരുത്. അറിയുന്നെങ്കിൽ അറിയില്ല, അറിയാമെങ്കിൽ അറിയാം. ജുഗുപ് സ ഒന്നുണ്ടോ? ജുഗുപ് സ ജുഗുപ് സ എന്ന് വന്നോ? ജുഗുപ് സ ഇട്ട് വന്നില്ല. ജുഗുപ് സ ഗുണവും വരുന്നില്ല. ജുഗുപ് സ സ്ത്രീലിംഗത്തിൽ വരുമ്പം ജുഗുപ്സ എന്ന് വരും. ജുഗുപ്സ എന്ന് പറഞ്ഞാൽ അതാണല്ലോ പറഞ്ഞത്, ഗുബേർ നിന്ദായ. ജുഗുപ്സ എന്ന് പറഞ്ഞാൽ അതാണല്ലോ വെറുപ്പ്. അപ്പൊ ഗുബ് ധാതു സന്ന് വന്നു കഴിഞ്ഞാൽ ജുഗുപ്സ എന്ന് പറയും. ഇനി അടുത്ത ഏതാണ്? എന്താർത്ഥം? ഇനി തിജിൽ നിന്ന് സന്ന് വന്നു കഴിഞ്ഞാൽ ദത്വം വന്ന എങ്ങനെ ഒരു രൂപം? തിജെന്നേ വരത്തുള്ളൂ. തിജ് തിജ് സ അഭ്യാസ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തോരും? സാന്നിരിക്കുന്നിടത്ത് എന്തോരുന്നു? ജ് സാന്നിരിക്കുന്നിടത്ത് സൂത്രം ചോക്കു പരത്തിന് സകാരത്തിന് എന്തുവരുന്നു? ചർത്തും ഷത്തും തിദിക്ഷ. തിദിക്ഷയുടെ അർത്ഥം എന്താണ്? ധാതുവിന്റെ അർത്ഥമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഇല്ല. തിദിക്ഷ അത് ഞാൻ സ്ത്രീലിംഗത്തിലെ രൂപം പറയുന്നത്, ബാക്കിയുള്ള ഇവിടെ തന്നെ വരും. അടുത്തേതാ ധാതു? എന്തെങ്കിലും വിളിച്ചു പറയരുത്. അടുത്ത ധാതു ഏതെന്ന് ചോദിച്ചാൽ അടുത്ത ധാതു പറയണം. അടുത്ത ധാതു ഏതാണോ? കിതേർ വേദി വ്യാധി പ്രതികാരേ നിഗ്രഹേ അപനയനെ നാശനെ സംശയിച്ച അത് പറയുന്നു. ഇത് ധാതു നിന്ന് സന്നു വന്നു കഴിഞ്ഞാൽ ദത്വം വന്നിട്ട് രൂപം അങ്ങനെ വരും. ദത്വം വന്ന അങ്ങനെ വരും. അഭ്യാസം എന്ത് വരുന്നു? ഓസ് വരുന്നു. ചികിത്സ സന്നന്ദത്തെ ചികിത്സ. കിത് ധാതുവിന്റെ അർത്ഥം എന്താ? അതാണ് രോഗാപനേന എന്നുള്ള പാഠം ചിലയിടത്തുണ്ട്, അങ്ങനെ ഇല്ലാതെയുണ്ട്. പക്ഷെ സന്ന് വന്നു കഴിഞ്ഞ അർത്ഥം എന്തായി? ചികിത്സ. അതാണ് പറയുന്നത് വ്യാധി പ്രതികാരം എന്ന് പറയുന്നതാണ് ചികിത്സ. വ്യാധിക്ക് പ്രതികാരം ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? ചികിത്സ. പ്രതികാരമൊന്നും പറയാം. ഉപസർഗസ്യ ഗണ്യ മനുഷ്യ ബഹളം വികല്പമായിട്ട് ദീർഘം വരാം, ഹ്രസ്വം വരാം, ദീർഘം വരാം. പ്രതികാരമൊന്നും പറയാം, പ്രതീകാരമൊന്നും പറയാം. സഹന സർവ ദുഃഖാന പ്രതീകാരപൂർവം. രണ്ടും വരാം, രണ്ട് ശരിയും. അത് നിങ്ങൾ പഠിക്കും, സിദ്ധാന്തം തോന്നി തന്നെ വരും. അതിന് പിന്നെ ഈ പറയുന്ന അർത്ഥങ്ങളൊക്കെ വരും. എന്താണ് നിഗ്രഹാദി അർത്ഥങ്ങളൊക്കെ? അത് വേണമെന്നുണ്ടെങ്കിൽ 243 പേജ് നിങ്ങളെ പുസ്തകമുള്ളവർ നോക്കുക. താഴെ തത്വബോധനയിൽ നോക്കണം. താഴെ അതിന്റെ താഴെ ഉണ്ടോ പുസ്തകം? ഉണ്ടോ ആരെങ്കിലും കയ്യിൽ? ഉണ്ടോ? അതിനകത്തില്ല. ഉണ്ടോ? കൊടുത്തിട്ടുണ്ട്. രോഗം അപനയതി ചേർത്ത ശത്രു ചികിത്സതി എന്ന് വെച്ചാൽ നിഗ്രണ്ണാതി. ക്ഷേത്രേ തൃണം ചികിത്സതി എന്ന് വെച്ചാൽ അപനയതി. പുല്ല് ചെത്തിക്കളയുന്നതിനാണ് പറയുന്നത് ചികിത്സതി. നാശേതി എന്നൊക്കെ അർത്ഥം. അങ്ങനെയെല്ലാം ഉള്ള അർത്ഥത്തിൽ പ്രയോഗിക്കും. അതുകൊണ്ടാണ് ഈ പുസ്തകം കൈവയ്ക്കണമെന്ന് പറഞ്ഞു. അടുത്തേതാണ് ധാതു? ജിജ്ഞാസായം. മന ധാതു സന്ന വന്നാ എന്ത് വരും? മനമന അഭ്യാസകാര്യം വരുമ്പം അങ്ങനെയാണ് വരുന്നത്. അഭ്യാസകാര്യം വരുമ്പോ സൂത്രം വരുന്നു. സന്യത മായുടെ അകാരത്തിൽ എന്ത് വരും? ഈ വരും. അപ്പൊ എന്ത് വരുന്നു? ആദ്യം മീമാംസ. അപ്പോഴാണ് ഈ സൂത്രം വരുന്നത്. മാൻ വധ ദാൻ ശാൻ വ്യോ ദീർഘസ്ഥ അഭ്യാസസ്. അഭ്യാസസ് അല്ല, തെറ്റിച്ച് വായിക്കരുത്. അഭ്യാസസ്. അഭ്യാസ വികാരത്തിന് എന്ത് വരുന്നു? ദീർഘം വരുന്നു. അപ്പോ മാ എന്ന് പറയുന്നത് എന്തായി? മീ മീ മാനസ മാനസാന്നടത്തായ സൂത്രം വന്നു. മസ്റ്റാബ്ദി അനുസരണം മീമാം മീമാംസ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? വിചാരം. മീമാംസ എന്ന് പറഞ്ഞ വിചാരം. പക്ഷെ ധാതുവിന്റെ അർത്ഥം എന്ത്? പൂജായം. അതുമായിട്ടൊരു ബന്ധമുണ്ട്. ഇതൊക്കെ ധാരാളം പ്രയോഗത്തിൽ വരുന്നതാണ്. എങ്ങനെയാണ് ഇത് വരുന്നത്, എന്താ അർത്ഥം കിട്ടുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗം എടുത്തത്. ഈ ഭാഗം പ്രത്യേകം പറഞ്ഞതുകൊണ്ടാണ്. ധാതു അതിൽ വരുന്ന പ്രക്രിയ, അർത്ഥം, അതിനെല്ലാം വലിയ പ്രാധാന്യമുണ്ട്. ഇത്രയെണ്ണത്തിന് അടുത്ത് വരുന്ന ഏതാണ് ധാതു? ഏതാണ് ബധേർ? ചിത്തവികാരം. ബധ് സന്ന് വന്നാ ദിത്വം വരുമ്പോ എങ്ങനെയായിരിക്കും? ബധ് ബധ് സന്ന്. അഭ്യാസകാര്യം വന്നാ എന്തുവരും? സന്നിധിത്വം വന്നു. ഈ സൂത്രം വരുന്ന ഏതാണ്? മാൻ ബധ ദാൻ ശാൻഭ്യോ ദീർഘശ്ച അഭ്യാസ. അപ്പൊ ബി ബധ് ബി ബധ് ശാന്തിരിക്കുമ്പോൾ ബധ് ധാതുവിന് പഴയ സൂത്രം വരുന്നത് ഏതാണ്? സാപരത്തിലിരിക്കുമ്പോ സാപരത്തിയിരിക്കും വരുന്നു. സ്വേദ്വേ പദാന്തേച്ച സൂത്രം ഏതാണ്? ഏകാച്ചോഭ്യസോ ഭഷ് ജഷന്തസ്യ ധൂ, അതാണ് പറയുന്നത്. ഭഷ് ഭാവം വരും. നേ അപ്പോ എന്താവും? പരത്തിലിരിക്കുന്ന ദകാരത്തിന് സകാരം പരത്തിയിരിക്കുമ്പം ബീഭത്സോ എന്ന് പറയുന്നത് എന്താണോ? ചിത്തവികാരമാണ്. മനസ്സിൽ വരുന്ന ഒരു വികാരമല്ലേ ബീഭത്സം പറയുന്നത്? എന്തിനാണ് വളരെ ബീഭത്സം എന്ന് പറഞ്ഞാൽ? മനസ്സിനുണ്ടാകുന്ന ഒരു വികാരമാണ് ബീഭത്സമായ കാഴ്ച എന്നൊക്കെ പറയുമ്പം. മനസ്സിനെന്താ പേടിപ്പെടുത്തുന്ന എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പറയും എന്താണ്? ബീഭത്സം, വെറുപ്പുണ്ടാക്കുന്ന ഒരു സാധനം കണ്ടാണ് ബീഭത്സം. ആക്സിഡന്റ് കണ്ടു കഴിഞ്ഞാൽ പറയും ബീഭത്സം. അപ്പൊ ഉണ്ടാകുന്ന ചിത്തവികാരമാണ് ഇവിടെ ബീഭത്സ. വാർത്തീയ പ്രകാരമാണ് അർത്ഥം കിട്ടുന്നത്. ബധേ ചിത്തവികാരേ. അടുത്തു വരുന്ന രണ്ടെണ്ണം ദാനേ രാർജവേ നിശാനി. അവിടെ നിങ്ങൾ ആ ധാതുവിനെ നോക്കണം. ഏതാണ് ഇവിടെ അവസാനം? ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ പേജില്. പേജ് മാത്രമുണ്ടെങ്കിൽ ധാതുവിന്റെ നമ്പർ നോക്കിയാൽ മതി. 995 അഞ്ച്. അവിടെ അതിന്റെ രൂപം കൊടുത്തിട്ടുണ്ട്. ദീദാംസതിദാംസതേ ശീശാംസതി ശീശാംസതേ. അപ്പൊ ഇതധികം പ്രയോഗത്തിൽ അങ്ങനെ ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഉദാഹരണം ഇവിടെ എടുത്ത് കാണിച്ചത്. എന്നുവെച്ചാൽ ഇവിടെ ദാന ധാതുവിൽ നിന്ന് സന്ന് വന്ന് ദിത്തം വന്ന് അഭ്യാസകാര്യം വന്ന് അഭ്യാസത്തില് ദീ വന്ന് ദീ ദാന് സന്നിരിക്കുന്നിടത്ത് എന്ത് വരുന്നു? ദീദാംസതേ രണ്ടും വരുന്നു. അതുപോലെ തന്നെയാണ് ദീദാംസെന്ന് സാർ നമ്മൾ കാണാറില്ല, അപൂർവമായി ഉപയോഗിക്കുന്നതാണ്. ശീശാംസ അത് വന്ന് പ്രയോഗത്തിൽ. പക്ഷേ ബാക്കി വന്ന എല്ലാ ധാതുക്കളും പ്രയോഗത്തിൽ ധാരാളം ഉള്ളതാണ്. മീമാംസ, ചികിത്സ, തിതിക്ഷ എല്ലാം ധാരാളം പ്രയോഗത്തിൽ വരുന്നതാണ്. ധാതുവിൻ്റെ അർത്ഥം വേറെ, സന്നദ്ധത്തിൻ്റെ അർത്ഥം വേറെ, ഇതെങ്ങനെ വന്നു എന്നുള്ള സംശയം ഉണ്ടാകും. അതുകൊണ്ടാണിത് പറഞ്ഞത്. അതുപോലെ തന്നെ ശീശാംസ തി എന്ന് പറയുന്നു. ശീശാംസത്തേ എന്ന് പറയുന്നു. അവിടെ പറയുന്നുണ്ട് അർത്ഥവിശേഷ സന്ന. ഇവിടെ ഈ സന്നന്ത രൂപം ദീദാംസതി ദീദാംസതേ ശീശാംസതി ശീശാംസതേ എന്നൊക്കെ വരുമ്പോ ഇവിടെ എന്താണ് അർത്ഥം മാറി. ധാത്തു അർത്ഥമല്ല, ദാനഖണ്ഡനിയല്ല. ശാനേർ നിശാന എന്ന് പറഞ്ഞാൽ അത് തന്നെ അർത്ഥം, തേജനം തന്നെ. മറ്റത് ദാനേര് ആർജവേ. ആർജവം എന്ന് പറഞ്ഞാൽ എന്താണ്? ആർജവം അതുണ്ടെങ്കിൽ മനസ്സിലാവും, ഇല്ലെങ്കിൽ മനസ്സിലാവും. ആ സരളത എന്ന് പറയാം. നേരേവാ നേരേവോ ആർജവം. അപ്പോ ഇത്രയാണ് ഇവിടെ പറയുന്നത്. ഇത് പ്രത്യേകം പഠിച്ചു വയ്ക്കേണ്ട കാര്യങ്ങളാണ്. ഇത്രയും സന്നദ്ധ രൂപങ്ങൾ ഏത് കുപേർ നിന്ദായാം ജുഗുപ്സ അല്ലെങ്കിൽ ബിജുഗുപ്സ എന്നെല്ലാം പറയും. തിജേക്ഷമായ ചികിത്സ. പക്ഷെ വിചികിത്സ എന്ന് പറഞ്ഞാൽ അർത്ഥം മാറും. എന്താണ് വിചികിത്സ? എത്രയോ സ്ഥലത്ത് നമുക്ക് സംശയം. കിതേർ തിജഹേർ പ്രത്യക്ഷമായാണ്. തിദിക്ഷ ധാരാളം ഇല്ലെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനം വാക്കാണ് തിദിക്ഷ. കിതേർ വേദി പ്രതികാരേ നിഗ്രഹേ അപനയനെ നാശനെ സംശയം. ഈ ചികിത്സ എന്നും വിചികിത്സ എന്നും ധാരാളം പ്രയോഗിക്കാറുണ്ട്. മാനേർ ജിജ്ഞാസായ മീമാംസ ധാരാളം പ്രയോഗത്തിൽ വരുന്നതാണ്. വിചാരം എന്നുള്ളതാണ് അർത്ഥം. ബഥേ ചിത്തവികാരേ ബീഭത്സം എന്നൊക്കെ പ്രയോഗിക്കാറുണ്ട്. ദാനേർ ആർജവേ സാനേർ നിസാനേ. നാളെ വരുമ്പം പുസ്തകം കൊണ്ടുവന്നാൽ കടം വാങ്ങിയെങ്കിലും എവിടുന്നെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ സൗകര്യമായിരിക്കും. പിന്നെ ബാക്കി വിശദീകരിക്കാം. പുസ്തകം വേണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഫോട്ടോ കോപ്പി എങ്കിലും രണ്ടു മൂന്ന് പേജ് എടുത്ത് വെച്ചാൽ മതി. പുസ്തകം വേണ്ട, ഈ പേജുകൾ രണ്ടു മൂന്ന് ഫോട്ടോ കോപ്പി എടുത്ത് വെച്ചാലും മതി. ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.